ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ധ്യായാമോ ധവളാവതേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാവാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീം മഖിചിത്തസൂക്തിം അമൃതാനന്ദാത്മികാമേശ്വരീ. വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനിം സൂത്രകാരം ച പ്രണതോസ്മിൻ നിത്രയം. ഇവിടപ്പം യോഗദാഖ്യായം ഈശം ആനുക്കം ഇപ്പം യോഗത്തിൽ ആചാര്യ നത്വത്തിൻ്റെ നിമിത്തം ഉണ്ടെങ്കിലും വാർത്തീതത്തിൽ പറഞ്ഞു അണത്വം. ണത്വം വരുന്നില്ല. ആചാര്യ ആന് ഈഷ സവർണദീർഘം ആചാര്യാനീ. ഇവിടെയും എന്താണ്? യാ സ്വയമേവ അധ്യാപയതി. ആരാണോ സ്വയം പഠിപ്പിക്കുന്നത്, ഇത് ആചാര്യന്റെ ഭാര്യയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുവരും? ഇത് വരത്തില്ല. ആചാര്യ ശബ്ദത്തിൽ നിന്ന് അജാദ്യത വന്നിട്ട് ആചാര്യ. പിന്നെ ഇതിന്റെ ഈ വിശദീകരണങ്ങൾ ഇതിലും അടുത്തു വരുന്ന ജാതിരസ്ത്രി വിഷയതയോബദ്ധ ഇതിന്റെയൊക്കെ ഈ വിശദീകരണങ്ങൾ എല്ലാം വന്നിരിക്കുന്നത് കാശികയിലാണ്, ഭാഷ്യത്തിലല്ല. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പക്ഷേ സ്മൃതിയും യമസ്മൃതിയാണ്, ഭാഷ്യത്തിലല്ല. സ്മൃതി ഭാഷ്യത്തിലുണ്ടെന്ന് ഞാനങ്ങനെ കേട്ടിരുന്നു, പക്ഷേ ഭാഷ്യം പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്തില്ല. അത് യമസ്മൃതി എന്ന് പറയുന്നു. ഇനി ആ സ്മൃതിയിലും കാണുമെന്നുള്ള കാര്യം സംശയമാണ്. ബാലമനോരമാകാരൻ പറഞ്ഞിരിക്കുന്നതാണ് യമസ്മൃതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പദ്യങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു 14-ാം നൂറ്റാണ്ടോ 15-ാം നൂറ്റാണ്ടോ ഒക്കെ ജീവിച്ചിരുന്ന ആളാണ് ബാലമനോരമകാരൻ. അതിനുശേഷമൊക്കെ പലതിലും മാറ്റും മറിയലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ എവിടെ ഇങ്ങനെ എഴുതി വായിച്ചിട്ടുണ്ട്, ഭാഷ്യത്തിലുണ്ടെന്ന്. പക്ഷെ ഭാഷ്യത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഭാഷ്യത്തിലില്ല. ഒരു പക്ഷെ പണ്ടുണ്ടായിരിക്കാം, ഉണ്ടായിരുന്നാലും അതൊക്കെ ചിലപ്പോൾ നീക്കം ചെയ്യും, അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കളും ഗവേഷകന്മാരും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാണാനുണ്ട്. യമസ്മൃതി അതല്ല, വേറെ എവിടെയെങ്കിലും കിട്ടുന്നു? വേറെ എവിടെയെങ്കിലും സെപ്പറേറ്റ് യമസ്മൃതി മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കൽ ഒരു പഠനം വായിച്ചു, മനുസ്മൃതിയുടെ ഒരു വ്യാഖ്യാനത്തിൽ വളരെ പഴയ മനുസ്മൃതിയും ഇപ്പൊ പ്രചരിക്കുന്ന മനുസ്മൃതിയിലും പദ്യങ്ങളിൽ ഒരുപാടെണ്ണം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആചാര്യോദിച്ച ശാസ്ത്രാർത്ഥം അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വയം ആചാര്യം എന്ന് പറയുന്നു. അധ്യയനം ചെയ്യുന്നവരെയും അധ്യാപനം വേദാധ്യാപനം ചെയ്യുന്നവരെയും ആചാര്യൻ എന്ന് പറയും. വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉപാധ്യായ ശബ്ദത്തിനും ഇതിനും ഉപാധ്യായ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? വേദേകദേശം, വേദത്തിന്റെ ഒരു ഭാഗം അധ്യയനം ചെയ്യുക, വേദാംഗങ്ങൾ അധ്യയനം ചെയ്യുക, അധ്യാപനം ചെയ്യുക. അതൊക്കെ ഉപനീയതു ശിഷ്യൻ. അതിനൊക്കെ ഇത് വ്യത്യാസങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഓരോ പാട്ടുകളെന്നേ പറയാൻ പറ്റും. അതൊന്നും കാര്യമില്ല, എല്ലാം ഒന്ന് തന്നെ. എവിടെയെങ്കിലും ഒരു പാട്ട് കിട്ടിയാൽ വ്യത്യാസം. ഉപനീയതു ശിഷ്യൻ, വേദമധ്യാപയേത് പുനഃ സകൽപ്പം സ രഹസ്യം ച ഉപാധ്യായ സ പദ്ധ്യത പ്രായ വ്യത്യാസം ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പാട്ട് പാട്ട് ഓർമ്മ വന്നാൽ വ്യത്യാസം ഉണ്ടില്ലെങ്കിൽ വ്യത്യാസമില്ല. ആചനോദിച്ച ശാസ്ത്രാർത്ഥ ആചാര്യ സ്ഥാപിച്ചു സ്വയം ആചാര്യ യസ്മാ ആചാര്യ സ്ഥേന കർത്തിയത് വേറൊരു പാട്ട്. ഇനിയും വേണോ പാട്ട്? ഇങ്ങനെയൊക്കെ കുറേ പാട്ടുകളുണ്ട്. ഇതിനെയൊക്കെയാണ് പ്രമാണങ്ങളെന്ന് പറയുന്നത്. ഓരോ പുരാണങ്ങളുടെ സ്മൃതിയിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കും. ഇത് മനസ്സിലാക്കേണ്ടതൊക്കെയാണ്. ഇതൊക്കെ പഴയകാലത്ത് വേദം പഠിപ്പിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് അതിന് പാട്ടൊന്നും വേണ്ട. വേദം പഠിപ്പിക്കുന്നവരെ ആണ് ഉപാധ്യായൻ ആചാര്യൻ എല്ലാം പറയുന്നു. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ആചാര്യ ശസ്ത്രീ ആചാര്യാണി ആചാര്യ രണ്ടും വരും. അതിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അര്യക്ഷത്രിയാഭ്യാം ഋഗത്വെന്ന് പറയുന്ന ധാതുണ്ട്. ആ ധാതു ഋഹലോർ നെത്ത് വന്നു കഴിഞ്ഞാൽ വൃദ്ധി വന്നിട്ട് ആര്യ എന്ന് വരും. ആര്യഹ ആര്യ എന്ന് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി സൂത്രകാരൻ എന്ത് ചെയ്തു? അര്യസ്വാമി വൈശ്യഹോ എന്നൊരു സൂത്രത്തിൽ അര്യ ശബ്ദം നിപാതനം ചെയ്തു. അര്യസ്വാമി വൈശ്യഹോ, അര്യ ശബ്ദത്തിന് സ്വാമി എന്നും വൈശ്യനെന്നും അർത്ഥമുണ്ട്. ആ ശബ്ദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അരി ശബ്ദത്തിൽ നിന്ന് പുമ്യോഗാദാഖ്യായം അല്ല, സ്വാർത്ഥത്തിൽ എന്തു വരുന്നു? ആനക്കും മീഷം വികൽപ്പമായി വരും. വാ സ്വാർത്ഥേ വികൽപ്പമായി വരുന്നു. അപ്പോൾ വികൽപ്പമായി വരുമ്പോൾ അരിയാണ്, അരിയല്ല. അരിയ ആനക്ക് ീഷ് അരിയാണി എണ്ണത്വം വന്ന് വരാത്ത പക്ഷം അരിയ അദന്തമായതുകൊണ്ട് എന്തുവരും? അജാദ്യത ഇഷ്ടാ അരിയാ സൗന്ദ തീർക്കും. അതുപോലെ തന്നെ ക്ഷത്രി ശബ്ദത്തിൽ എന്തുവരുന്നു? ക്ഷത്രിയ വരുമ്പോ ണത്വം വന്നിട്ട് ക്ഷത്രിയാണി അല്ലെങ്കിൽ ക്ഷത്രിയ. അരിയ പുരുഷനാണ്, ക്ഷത്രിയ പുരുഷനാണ്. പുമ്യോഗാദാഖ്യീഷും വരാം. ഇതിപ്പോ ഇവിടെ സ്വാർത്ഥത്തിൽ ആനുക്ക് സഹിതമായ ഈശാണ് വിധിച്ചത്. ഇനി പുമ്യോഗാദാഖ്യ വന്നു കഴിഞ്ഞാൽ എന്തോരും? അരിയിൽ നിന്ന് ഈശ വന്നിട്ട് മെസ്സേജാകാരം ലോപിച്ചിട്ട് അരിയെന്ന് വരും. ക്ഷത്രിയിൽ നിന്ന് ഇംഗ്ലീഷ് വന്ന് മെസ്സേജാകാരം ലോപിച്ചിട്ട് ക്ഷത്രീ എന്ന് വരും. സിദ്ധാന്തോന്തി ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സിദ്ധാന്തോന്തി ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രൂപങ്ങൾ ഇത് സ്വാർത്ഥത്തിലാണ്. ഇങ്ങനെ അപ്പോ അരിയാണി വരാം, അരിയ വരാം, അരി വരാം. ക്ഷത്രാണി വേറെ, ക്ഷത്ര ശബ്ദത്തിന് വേറെ ഉണ്ടാവും. അത് ക്ഷത്രം, അതും ഇതേ അർത്ഥം തന്നെയല്ലേ? ക്ഷത്രം എന്ന് പറഞ്ഞാലും ക്ഷത്രിയ എന്നുള്ള അർത്ഥമല്ലേ? ക്ഷത്ര എന്ന് പറഞ്ഞാൽ ക്ഷത്ര ക്ഷത്രിയ. അതിന്ന് പുമ്യോഗാദാഖ്യം വന്ന ക്ഷത്രി എന്ന് വരും. പിന്നെ ക്ഷത്രാണി ക്ഷത്രാണി എന്ന് വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് വരത്തില്ല. എന്തുകൊണ്ട്? ക്ഷത്രിയ ശബ്ദമാണ് ഇവിടെ പറഞ്ഞത്. ക്ഷത്ര ശബ്ദത്തിൽ നിന്നാണ് ഇപ്പൊ മേവതാക്കിയതെങ്കിൽ ആനക്ക് വരത്തില്ല. അങ്ങനെയൊക്കെ ഇതിന് പ്രയോഗം കാണാം. ഹ്രീതാത് കർണപൂർവ, ക്രീതാന്ത അദന്ത കർണാദി സ്ത്രീയ ഉങ്ങേഷ, ക്രീത ശബ്ദം അന്ത്യത്തിലായിരിക്കണം, അത് അദന്തമായിരിക്കണം. അതിന് മുമ്പില് കരണ വാചകമായ ശബ്ദം വേണം. ഇത്രയും വന്നാൽ എന്തുവരും സ്ത്രീലിംഗത്തിൽ വസ്ത്രക്രീതി, വസ്ത്രൈഹി ക്രീത, പഴയകാലത്തെ ഏർപ്പാട്, വസ്ത്രങ്ങൾ കൊടുത്ത് ഒരു ഗോവിനെ വാങ്ങി, അപ്പൊ ഗോവായി എന്തു വസ്ത്രക്രീതി, അപ്പൊ വസ്ത്രം കരണമായി, വസ്ത്രൈഹി കരണം പൂർവ്വത്തിൽ വന്നു, ക്രീത അദന്തമായി, പിന്നെ ക്രീതയായി അദന്തമായി പൂർവ്വത്തിൽ കരണം വന്നു, ഇംഗ്ലീഷ് വരുന്നു. അപ്പോ പൂർവത്തിൽ കരണവാചക ശബ്ദമായി വസ്ത്രം, ക്രീത ശബ്ദം അവസാനം വന്നു, ഇംഗ്ലീഷ് വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ആദ്യ സമാസം വരണം, വസ്ത്രൈഹി ക്രീത. അലോകിക്കുരോ അങ്ങനെ വരും, വസ്ത്രൈഹി വസ്ത്രഭിസ്, ക്രീത എന്ന് പറയുന്നിടത്ത് ടാപ്പ് വരാൻ പാടില്ല, സുപ്പ് വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഗതി കാരക ഉപദാനം കൃദ്ഭിസ്തവ സമാസ വചനം പ്രാഗ് സുബുത്പത്തേ, നേരത്തെ പഠിച്ചാണ്. ഗതി കാരകം ഉപപദം, ഇത് കരണകാരകമാണ്. ഇവയ്ക്കെല്ലാം കൃദന്തമായിട്ട് സമാസം വരുന്നത് സുപ്പ് വരുന്നതിന് മുമ്പായിരിക്കും. അപ്പൊ ഇവിടെ കർത്തൃകരണേ കൃത ബഹുളം സമാസം വരുന്നു. അപ്പൊ ഇവിടെ കാരകവുമായിട്ടാണ് സമാസം വരുന്നത്, കരണകാരകം. എന്തുകൊണ്ട്? വസ്ത്രൈഹി ക്രീത എന്നാ വിഗ്രഹിച്ച്, കർണകാരകവുമായിട്ടാണ് സമാസം വരുന്നത്. അത് പറഞ്ഞു, അതാണ് അവിടെ വാർത്തകാരൻ പറഞ്ഞ എന്താണ്? ഗതി കാരക ഉപപദാനം കർമ്മണ്യണ്ണം അവിടെ ഇത് വന്നത് കുംഭകാര. അവിടെ അലവ് വിഗ്രഹത്തിൽ കുംഭ ങസ്കാര അത്രേ വരാവും, സു വരാൻ പാടില്ല. സുപ്പ് വരുന്നതിന് മുമ്പ് എന്ത് വരണം? സമാസം വരണം. അപ്പൊ ഇവിടെയും വസ്ത്ര ബിസ് ക്രീത എന്നിരിക്കുന്ന സമാസം വരുന്നു. സോ സുപ്പ് വരുന്നതിന് മുമ്പ്, അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ലിംഗസംഖ്യാ കാരക പ്രയുക്ത കാര്യാണ ക്രമികത്വ, കേട്ടിട്ടുണ്ടോ? ലിംഗസംഖ്യാ കാരക പ്രയുക്ത കാര്യാണ ക്രമികത്വ, ലിംഗപ്രയുക്തമായ ഒരു കാര്യം ആദ്യം വരണം, സംഖ്യാപ്രയുക്തമായ കാര്യം പിന്നീട് വരാം, കാരകപ്രയുക്തമായ കാര്യം അവസാനം. എന്നുവെച്ചാൽ ഇതിനെയൊക്കെ ആശ്രയിച്ച് വരുന്ന ഓരോ വിധികൾ ക്രമമായിട്ടേ വരാവും. ഇവിടെ ലിംഗപ്രയുക്തമായ കാര്യം വന്നതിന് ശേഷമേ ബാക്കി വരാവും, കാരകങ്ങളൊക്കെ വരാൻ പാടാണ്. അപ്പോൾ കർത്തൃകരണേ കൃത ബഹുളം എന്നുള്ള സൂത്രപ്രകാരം സമാസം വരുമ്പോൾ അവിടെ സുപ്പ് വരാൻ പാടില്ല, എന്നുവെച്ചാൽ കാരകപ്രയുക്തമായ കാര്യം വരാൻ പാടില്ല. അതുകൊണ്ട് അലവ് ഗ്രഹത്തിൽ വസ്ത്രകൃതാന്നിരിക്കും, വസ്ത്രകൃതാന്നിരിക്കുമ്പോൾ സമാസം വന്നു കഴിഞ്ഞാൽ സുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ എന്തോരും സമാസം സുപ്പു വരുന്നതിന് സമാസം വന്നു കഴിഞ്ഞു. സുപ്പു വരുന്നതിന് മുമ്പ് തന്നെ ലിംഗപ്രയുക്തമായ കാര്യങ്ങൾ വരണം. അപ്പോ ഇവിടെ എന്തു പറയുന്നു? കർണം പൂർവ്വത്തിലുണ്ട്, കൃത അന്തമാണ്, അദന്തമാണ്, എല്ലാം ഒത്തു വന്നു. അപ്പോ എന്താ ഇവിടെ വിധിക്കുന്നത്? വസ്ത്രക്രീതീഷന്നു അകാരം ലഭിച്ചു വസ്ത്രക്രീതി. ഇവിടെ ടാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യം സ്ത്രീലിംഗ പ്രയുക്തമായി ടാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുവരും? അത് ബഹുവ്രീഹി സമാസമാണ്. അസ്ത്രേണ ക്രീത വിഗ്രഹിച്ചു. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? എങ്ങനെ? വസ്ത്ര ബിസ് ക്രീതാസു സുപ്പുലോപിച്ചു. പക്ഷെ ഈശ്വരത്തിൽ എന്തുകൊണ്ട് അദന്തമുണ്ട്? ഈശ്വരണമെങ്കിൽ എന്ത് വേണം? അദന്തമായിരിക്കണം. ടാപ്പ് വന്നു കഴിഞ്ഞാൽ ആകാരാന്തമായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വരുന്നത്. എന്താണ്? വ്യതി കാരക ഉപപദാന കൃദ്ഭീസഹ സമാസവചനം പ്രാഗ് സുബുത്പത്തേഹി. ആദ്യം തന്നെ സ്ത്രീലിംഗ പ്രത്യം വന്നു കഴിഞ്ഞാൽ അലോകിക ഗ്രഹത്തിൽ തന്നെ എന്തോരും വസ്ത്ര ബിസ് ക്രീതാസു സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ വസ്ത്രക്രീതാന്നിരിക്കും. അദന്തത്തിൽ നിന്നേ ടാപ്പ് വരുത്തുള്ളൂ. അദന്ത പ്രാതിപമായിരിക്കും. ഇത് ആകാരാന്തമായി. അപ്പൊ അത് ധുമാഖ്യായം എന്നുള്ള സൂത്രം അനുസരിച്ച് വസ്ത്രക്രീതായും വരാം അല്ലേ? ധുമയോഗാദാഖ്യായം വെച്ച് വസ്ത്രക്രീതായും വരാം അല്ലേ? വസ്ത്രക്രീത എന്നുള്ള ശബ്ദത്തിൽ നിന്ന് അല്ല, അതിവിടെ സ്ത്രീലിംഗം വിധിച്ചിരിക്കുകയല്ലേ ഇംഗ്ലീഷ്? പിന്നെന്തിനാ അതിന്റെ ആവശ്യം? സ്ത്രീത്വപേക്ഷയിൽ ഇവിടെ അംഗീഷ വിധിച്ചല്ലേ? അതിന്റെ ആവശ്യമുണ്ടോ ഈ സൂത്രത്തിന്? ഈ വാർത്തയതിന്റെ ആവശ്യമുണ്ടോ? ശരി, ഏത് വസ്ത്രക്രീതയിൽ നിന്ന് തന്നെ വസ്ത്രക്രീതി എന്നുള്ള വാക്കുണ്ടാക്കാൻ പറ്റില്ല. വസ്ത്രക്രീത എന്ന രൂപം ഇല്ലല്ലോ. വസ്ത്രക്രീത വരാതിരിക്കാനാണല്ലോ വസ്ത്രക്രീതി ആക്കിയത്. അല്ല, വസ്ത്രക്രീത എന്നുള്ള പുല്ലിംഗം പറയാൻ പറ്റില്ല. വസ്ത്രക്രീത എന്നുള്ളൊരു പുല്ലിംഗ ശബ്ദം ഉണ്ടാവാൻ പാടില്ലേ? പുല്ലിംഗ ശബ്ദം ഇങ്ങനെ രണ്ട് ശബ്ദം തമ്മിൽ വിഗ്രഹിച്ചാൽ വസ്ത്രേണ ക്രീത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ വസ്ത്രശബ്ദവും സ്ത്രീലിംഗമല്ല, കേവല പുല്ലിംഗം. അപ്പോൾ വസ്ത്രേണ ക്രീത വസ്ത്രക്രീത വരും. പിന്നെ അതിന്ന് അതെങ്ങനെ വരും? പുരുഷന്റെ യോഗത്തിൽ വരുന്നത് എന്താണ്? ശബ്ദങ്ങൾ വന്നില്ലേ നേരത്തെ? അങ്ങനെയുള്ള ശബ്ദങ്ങളിലല്ലേ വരത്തുള്ളൂ? എല്ലായിടത്തും വരത്തില്ല. പുരുഷ യോഗം വരുന്നിടത്തല്ലേ വരത്തുള്ളൂ? ഇപ്പോൾ വസ്ത്രം കൊണ്ട് വാങ്ങിയത് എന്താണ്? പുസ്തകമാണെങ്കിൽ പുമ്യവാദാഖ്യായം വരും. അതല്ലേ അവിടെ തന്നെ വാർത്തയും വന്നത്? യമനാദ് ലിപ്യാം ഹിമാരണ്യർ മഹത്വ. അതൊന്നും പുമ്യോഗം വരത്തില്ല. അവിടെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ശബ്ദങ്ങളിലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞൂടെ, ഹിമത്തിൽ നിന്ന് പുമ്യോഗാദാഖ്യാനം ഹിമാനി എന്ന് പറഞ്ഞൂടെ? അവിടെ എന്തുകൊണ്ട് വാർത്തകാലം പറഞ്ഞു? ഇതൊന്നും പുമ്യോഗത്തിൽ വരത്തില്ല. കൊച്ചിന്ന ധനക്രീത. ഈ സൂത്രം ഇങ്ങനെ വിധിക്കുന്നുണ്ടെങ്കിലും ചിലയിടത്ത് ഈശ്വരത്തിൽ ധനേനക്രീത എന്ന് ഉപയോഗിച്ചു. അലൗകികഗുരു എങ്ങനെ വരും? ധനട്ടക്രീത സുപ്പുലോപിച്ചു. സമാസം എങ്ങനെ വരുന്നു? കടുത്തുകരണെ കൃത ബഹുളം സുപ്പുലോപിച്ചു ധനക്രീത എന്ന് വന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞത് ഇവിടെയായിട്ട് എന്താ വ്യത്യാസം സംഭവിച്ചത്? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാം. ആ അത് തന്നെ. അതായത് നേരത്തെ ഒരു വാർത്തയും മുന്നേ എന്താണ് എങ്ങനെ കൃതികാരക ഉപപദാനാം കൃത്ഭി സമാസ വചനം ഉത്പത്തേഹേ എന്ന് പറയുന്ന വാർത്തികം കർത്തൃകരണെ കൃതാ ബഹുളം എന്ന് പറയുന്നിടത്ത് ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും പ്രവർത്തിക്കില്ല. ബഹുളഗ്രഹണാത് അതാണ് കൊച്ചിൻ നാന്ന് പറഞ്ഞത്. അങ്ങനെ ബഹുളം ഗ്രഹിക്കുന്നതുകൊണ്ട് ആ നിയമം പ്രവർത്തിക്കില്ല. അതുകൊണ്ട് വസ്ത്രേണ ക്രീത എന്നുള്ളത് എന്ത് വരുന്നു, ആ നിയമം വന്നില്ല. അപ്പൊ അലവ് വിഗ്രഹത്തിൽ എങ്ങനെ വരും? വസ്ത്ര ക്രീതാസു വസ്ത്രക്രീതയോ ധനക്രീതോ എന്തോ ആയിക്കൊള്ളോട്ടെ, ഇവിടെ ഒരു ധനക്രീത എന്നോട് എന്തോ ആയിക്കൊള്ളോട്ടെ, പ്രയോഗിച്ചിരിക്കണം എവിടെയെങ്കിലും. അപ്പോൾ ധന ട ക്രീതാസു അങ്ങനെ പറ്റും. എന്ന് വെച്ചാൽ അത് അനിത്യമായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, ആദ്യം തന്നെ ടാപ്പ് വന്നു, ദീർഘം വന്നു, പിന്നെ സുപ്പ് വന്നു, ധന ടാപ്പ് വന്നു, പിന്നെ സുപ്പ് വന്നു. അപ്പോ സുപ്പ് സുബന്ധമാവണമെങ്കിൽ മുമ്പ് ടാപ്പ് വരണം, ലിംഗം ആദ്യം വരണം. നേരത്തെ പറഞ്ഞ എന്താണ് നിയമം? സുപത്പത്തിക്ക് മുമ്പ് വരണം. ഇവിടെ സുപ്പ് വരുത്താൻ വേണ്ടി ആദ്യം ടാപ്പ് വരുത്തി, സുപ്പ് വന്നു. അപ്പൊ അലവ് വിഗ്രഹത്തിൽ ധന ടാ ക്രീത സൂ എന്ന് വന്നു. കാരണം സുപ്പ് വരണമെങ്കിൽ മുമ്പ് ടാപ്പ് വരണം, സുപ്പ് വരണ്ടെങ്കിൽ ടാപ്പും വേണ്ട. അപ്പൊ സുപ്പ് വരുത്താൻ വേണ്ടി മുമ്പേ ടാപ്പ് വന്നപ്പോ ഇതെന്തായി, ധനക്രീത വന്നു. ഇനി ഇംഗ്ലീഷ് വന്നൂടെ ആദന്തവൻ ആകാരാന്തമായി അദന്തമല്ല, ഈശ്വരത്തില്ല. ഇവിടെയും എന്താണ്, ക്രീത അന്തമുണ്ട്, കരണം പൂർവ്വത്തിലുണ്ട്, പക്ഷെ ഒന്ന് മാത്രമില്ല, എന്താണ്, അദന്തം വരുന്നില്ല. അടുത്തു വരുന്നത് സ്വങ്കാച്ച ഉപസർജന അസംയോഗ ഉപധാ. അസംയോഗ ഉപധം ഉപസർജനം യസ്വാംഗം തദന്താത് അദന്താത് ഈഷുവാസ്യ. അസംയോഗ ഉപധം ഉപസർജനം യത് സ്വാംഗം തദന്താത് അദന്താത്. അസംയോഗ ഉപധം, ഉപധയിൽ സംയോഗം പാടില്ല. ഉപസർജനമായിരിക്കണം ശബ്ദം, പിന്നെ അത് സ്വാംഗവുമായിരിക്കും, അംഗവാചകമായിരിക്കും. അങ്ങനെയുള്ള ശബ്ദം തദന്താത്, ഇവിടെ അതികേശി കേശശബ്ദം അസംയോഗ ഉപധം. ഉപതയിൽ സംയോഗം ഇല്ല. ഉപസർജനം സമാസത്തിലത് ഉപസർജനമായി. സ്വാംഗം അംഗവാചകമാണ് കേശ്. അദന്തമാണ് തദന്ത. അതങ്ങനെയുള്ള കേശാന്തമായ ശബ്ദം ഏത്? അതികേശ തദന്താത് അദന്താത് അദന്തമായിരിക്കണം, നിർബന്ധമാണ്. ഈഷുവാസ്യ നിങ്ങൾക്കുമായിട്ട് ഈഷു വരുന്നു. സ്വാംഗം ഗുണവചനം ജാതി ഈ മൂന്ന് കാര്യങ്ങൾ സ്ത്രീ പ്രത്യപ്രകടനത്തിൽ വരുന്നതാണ്. അതിൻ്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ സിദ്ധാന്തമുദിയും ഉണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് പരിഭാഷിക ശബ്ദമാണ് എന്ന് പറഞ്ഞാൽ തർക്കത്തിൽ പറയുന്നു അല്ലെങ്കിൽ ലോകത്ത് പറയുന്ന ശബ്ദമല്ല സ്വാംഗം എന്നൊക്കെ പറഞ്ഞ ഗുണവചനം എന്ന് പറഞ്ഞാലും അല്ല, വ്യാകരണത്തിന് വേണ്ടി മാത്രമുള്ള ശബ്ദമാണ് സ്വാംഗം ജാതി ഗുണവചനം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം സിദ്ധാന്ത വേറും കൊടുത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഇനി കഷ്ടപ്പെട്ട് പോയി ഒരു പാട്ടൊക്കെ പഠിച്ച് വ്യാഖ്യാനിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല. ഉപരി പഠനം നടത്താൻ ആഗ്രഹമുള്ളവർക്ക് അപ്പൊ നോക്കാം. ഇവിടെ താഴെ പാട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർക്ക് പാടാം, നിർബന്ധമില്ല. അസംയോഗബദ്ധം ബുധയിൽ സംയോഗം പാടില്ല. ഉപസർജനം ഗൗണമായിരിക്കണം, ഉപസർജ്ജ സംജ്ഞ വേണം, ഗൗണമെന്നല്ല. സ്വാംഗം തദന്താദന്തീഷ്യ കേശാനതിക്രാന്ത അതികേശി, എല്ലാ കേശങ്ങളെയും അതിക്രമിച്ചവൾ എന്ന് പറഞ്ഞ എന്താണ്, ധാരാളം മുടിയുള്ളവളെന്ന് അർത്ഥം. എന്താണ് അത്ര കാര്യം, അത്രയേ ഉള്ളൂ. പലാർത്ഥവും പറയുന്നുണ്ട്. കഴുത്തിലൊരു മാല ഇട്ടതുകൊണ്ട് ആ മാലയ്ക്ക് മുടിയേക്കാളും നീളമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, കേശത്തെ മാല കൊണ്ട് അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ പറയാം, കേശങ്ങളെ അതിക്രമിച്ച മൊട്ട എന്നുള്ള അർത്ഥത്തിലും വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷെ അങ്ങനെ ഒരർത്ഥം പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞാണ്, അസൂയമുണ്ട്. കേശാൻ അതിക്രാന്ത എന്ന് വിഗ്രഹിക്കും, അത്യാദയ ക്രാന്താദ്യത്തെ ദ്വിതീയ സമാസം വന്നു. ഏകവിഭക്തി അപൂർവ നിപാതെ ഉപസർജന സംജ്ഞ വരുന്നു. അതികേശി, അതികേശ ശബ്ദമാണ്, ഗതി സമാസമാണ്, ഖുഗതി പ്രാദേഹ ഗതി സമാസമാണ്. അപ്പോ അതികേശ ശബ്ദം, അതിൽ നിന്നെന്ത് വരുന്നു, ഈഷു വരുന്നു, എസ് സി ജകാരം ലഭിച്ചു, അതികേശി. സ്ത്രീലിംഗം വന്നുകൂടെ, പരവല്ലിംഗം ദന്ത തത്പുരുഷയോഹോ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ കേശശബ്ദത്തിന് പുല്ലിംഗമാണ് വരേണ്ടത്, പക്ഷെ ഇവിടെ വിശേഷത്തിനനുസരിച്ച് വന്നു ദിഗു പ്രാപ്ത ആപന്ന അലംപൂർവ ഗതി സമാസേഷം പ്രതിഷേധോ വക്തവ്യോ. കേട്ടിട്ടുണ്ടോ? എല്ലാം കേട്ടിട്ടുണ്ട്, തൽക്കാലമൊന്നും മനസ്സിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? കേട്ടിട്ടുണ്ടല്ലോ, കയ്യില് ഭൈമിയുണ്ടെങ്കിൽ അതി കാണും. ദിഗു പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാശേഷ പ്രതിഷേധോ വക്തവ്യം, വാച്യാന്നോ വക്തവ്യാന്നോ, അത് നിഷേധിക്കുന്നുണ്ടെന്ന് വരുന്നു. കൂടെ സ്ത്രീ പ്രത്യം വരാം, അതികേശി. വികല്പമായതുകൊണ്ട് എന്തോരം അതികേശ ശബ്ദം അതന്തമായതുകൊണ്ട് ടാപ്പുന്നു അതികേശ. ഉപസർജനമാണിത്, സൂത്രപ്രകാരം ഏകവിഭക്തി അപൂർവ നിപാതി, പൂർവനിപാതത്തിനല്ല. ഉപസർജന സംജ്ഞ കിട്ടിയ മതി. എങ്ങനെയായാലും മറ്റുദാഹരണം കൊടുക്കുന്നു, ചന്ദ്രമുഖി, ചന്ദ്ര ഇവ മുഖം ചന്ദ്രമുഖി. സർവോപസർജനോ ബഹുബ്രീഹി, അവിടെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഉപസർജനത്തിൽ ഘടകപദങ്ങളെല്ലാം, ബഹുബ്രീഹിയിൽ ഘടകപദങ്ങളെല്ലാം ഉപസർജനമാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാം ഉപസർജനമാണ്. സർവോപസർജനോ ബഹുബ്രീഹി, അന്യപദാർത്ഥ പ്രധാനമായതുകൊണ്ടാണ് ഉപസർജനമാണ്. അപ്പോൾ ഉപസർജനം വന്നു, ഉപധ സംയോഗമില്ല, സ്വാംഗമാണ് മുഖം. അതുകൂടെ ഉണ്ട് കേശം മുഖമൊക്കെ സ്വാംഗമാണ്, അംഗവാചകങ്ങളാണ്. അപ്പൊ അംഗം എന്ന് പറഞ്ഞാൽ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പാട്ട് പഠിക്കും, തൽക്കാലം വേണ്ട. ചന്ദ്രമുഖ, ചന്ദ്രനെ പോലെയുള്ള മുഖം, പപ്പടമുഖം ഉള്ളവൾ, അതാണെന്ത്? ചന്ദ്രമുഖി. പപ്പടം അറിയത്തില്ല, ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ പപ്പടം ഇല്ലേ? അതായിരിക്കും ഇവിടെ സാധാരണ കാലത്ത്. ചന്ദ്രമുഖി അതായിരുന്നു ഉപയോഗിച്ചത്. വികല്പമാണ് ചന്ദ്രമുഖ. അസംയോഗ കഥാത് കിം സുഗുൽഫ, ശോഭനോ ഗുൽഫോ യസ്യാഹ. ഈ കാലിന്റെ എന്താ തമിഴ് പറയുന്നത്? തമിഴും പഠിക്കാനല്ലോ. ഗൾഫോ എന്ന് തന്നെ എന്താ പറയുന്ന, കേട്ടില്ല. അതിന് തമിഴിലില്ലേ? തമിഴർക്കില്ലേ? അത് മലയാളത്തിൽ എന്താ പറയുന്നു? ഞെരിയാണി എന്ന് പറയും മലയാളത്തിൽ. കറക്റ്റ്, ഞെരിയാണി, ഞെരിയാണി. അന്ന് തൊട്ട് കാണിച്ചു കൊടുക്കുക, പറഞ്ഞാൽ മനസ്സിലാവും. ഹിന്ദി വാലാക്കി എന്താണ്? ഞാൻ ചോദിച്ച തമിഴ്, തമിഴിൽ അങ്ങനെ ഒരു വാക്കില്ലാതിരിക്കുമോ? ഇവിടെ വേറെ തമിഴ് ആരും ഇല്ലേ ഇവിടെ? തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരുപാട് വർഷമായി, അതൊക്കെ പോയി. കാണും, ഒരു പദം കാണാതിരിക്കില്ല. ഗുട്ടെന്നോ കിട്ടെന്നോ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കാണും, സംസ്കൃതമായിട്ടൊരു ബന്ധവും കാണുവാനും. ഇതിലെന്താ പറഞ്ഞു, ഗുൽഫ എന്നല്ലേ? അപ്പൊ ഗുല്ലെന്നോ ഗുഡെന്നോ എന്തെങ്കിലും ആയിരിക്കും, അത് ഊഹിക്കാതെ നമുക്ക് തമിഴുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇവിടെ എന്ത് വരുന്നു? ഗുൽഫ, ഗുൽഫ, ലിഫ് സംയോഗം വന്നു. അതുകൊണ്ടിവിടെ ഇംഗ്ലീഷ് വരുന്നില്ല. സുഗുൽഫ ഗുട്ടിനി എന്ന് പറയില്ലേ? അങ്ങനെ അല്ല, ഗുട്ടിനി പറയണം. മുട്ട, മുട്ട്. ഇതിനെന്താ പറയുന്നത്? അതി കാണും, ബൈമിയിൽ കാണും. ഗിട്ടിന ഇതി കാണും, ബൈമിയിൽ കാണും. പ്രത്യേക പേര് ഗിട്ടിയാ, ഗിട്ടി. എല്ലാം പഠിക്കാം നമുക്ക്. സുഗുൽഫ ഉപസർജനാക്യം സിഖ. സിഖ അദന്ത ശബ്ദം, ഉണാദിയിൽ ശ്രദ്ധിക്കുന്ന ശബ്ദമാണ് അദന്തം. ഒരു പദം, സമാസം വന്നില്ല. സമാസം വന്നെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് ഉപസർജനം ആക്കാമായിരുന്നു. അപ്പൊ ഇത് ഉപസർജനമല്ല. അപ്പൊ ആ ഉപസർജനം അല്ലാത്തതുകൊണ്ട് എന്ത് വരുന്നു? അദന്തമാണ്, പിന്നെ സ്വംഗമാണ്, അംഗം ആണ്. ഇതെല്ലാം അംഗമാണ്, അവയവ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ഗീഷ് വരുന്നില്ല. താപ്പു ഒന്ന് തീർക്കുമെന്ന് ശിഖ എന്ന് വരുന്നു. ക്രോഡാദി ബഹുവച, ക്രോഡാദേർ ബഹുവച്ച സ്വാംഗാന്നീഷ്. ക്രോഡാദി എന്ന് പറയുന്ന ഗണമാണ് ക്രോഡ ആദി യേഷാം. അത് ആകാരാന്തമാണോ അകാരാന്തമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും കല്യാണി ക്രോഡ യസ്യ അശ്വസ്യ യസ്യാഹ. കല്യാണക്രോഡ ക്രോഡോ എന്ന് പറയുന്നത് കുതിരയെ കുറിച്ച് പറയുന്നതാണ്. കുതിരയുടെ നല്ല നെഞ്ച്, രണ്ട് കൈയുടെയും മുൻവശത്ത്, അത് അതിൻ്റെ ലക്ഷണമാണ്, അത് ആരോഗ്യമുള്ള കുതിരയുടെ ലക്ഷണമാണ്. പക്ഷപ്രദേശം, ഉരസ്. അപ്പോ കല്യാണി ക്രോഡ യസ്യാഹ പെൺകുതിര സമാസം വരുന്നു. കല്യാണി എന്ന് പറയുന്നത് കല്യാണമാകുന്നു. പുമ്മദ്ഭാവം വന്നിട്ട് സൂത്രം സ്ത്രീയാ പുമ്മദ്ഭാഷിത പുംസ്കാ അനു സമാനാധികരണേ അപൂരണി പ്രിയാദിഷു. എന്താണ് സൂത്രം? എന്താണ് സ്ത്രീ സമാനാധികരണി സ്ത്രീയാം അപൂരണി പ്രിയാദിഷു? ഇത്രയുണ്ട്, ഒന്നും വിട്ടുകളായിരുന്നു. സ്ത്രീയ പുമ്മദ് ഭാഷ സംസ്കാദ് അനു സമാനാധികരണി സ്ത്രീയാം അനു സ്ത്രീയാം അപൂരണി പ്രിയാദിഷു. ആ അതെന്തോ ആയിക്കോട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഉറപ്പാക്കൊള്ളാം. പുമ്മദ്ഭാവം വരുന്നു. ക്രോഡ ശബ്ദത്തിന് ഹ്രസ്വം വരുന്നു. ഏതാ സൂത്രം? ഗോസ്ത്രൊരു ഉപസർജനസ്യ ഉപസർജനസഞ്ജ വരുന്നു. എങ്ങനെ? ആ വിഭക്തി ജാപൂർവം. അപ്പോ കല്യാണ ക്രോഡയായി എന്നുവെച്ചാൽ അദന്തമായി. കല്യാണി പുമദ്ഭാവം വന്നു, കല്യാണയായി. ക്രോഡ പുമദ്ഭാവം വന്നിട്ട് ക്രോഡയായി, കല്യാണി ക്രോഡയായി. ഇവിടെ എന്ത് ചെയ്തു? ക്രോഡാദേർ ബഹുവചസ്ഥ സ്വങ്കാന്തീഷ് ഹ്രസ്വം. ക്രോഡാക്ക് ഹ്രസ്വം, പൂർവ്വത്തിൽ പുമദ്ഭാവം. ഞാൻ പുമദ്ഭാവം എന്ന് പറഞ്ഞ ഹ്രസ്വമാണ്, പുമദ്ഭാവം ഹ്രസ്വം വന്നു. ടാപ്പ് വന്നിട്ട് എന്ത് ചെയ്തു? കല്യാണ ക്രോഡ എന്ന് ഗോസ്ത്രയോർ വിസർജനസ്. വിസർജന ഹ്രസ്വം എന്ന് സാറിന് പറയും. ഉദാഹരണം പഠിച്ച് പ്രസിദ്ധമായ ഉദാഹരണം ഏതാണ്? ചിത്രഗു. അത് തന്നെ കല്യാണ ക്രോഡ. ടാപ്പ് വരുന്നൂടെ അംഗീഷം നിഷേധിച്ചുണ്ട്. പിന്നെ ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു, എന്താണ് ക്രോഡാദി ആയിരിക്കണം. അതിൽ നിന്ന് ബഹുവചസ്ഥ, അതിന് ഉദാഹരണം കൊടുക്കും. സ്വാംഗവാചകമാണ് നിഷേധിച്ചു. ആകൃതി ഗണമയം, ക്രോഡാദി എന്ന് പറയുന്ന ആകൃതി ഗണമാണ്. ധാരാളം ശബ്ദങ്ങൾ വരാം എന്നാണ്. ബഹുവച്ചനാണ് ഉദാഹരണം കൊടുക്കുന്നത്. സു ജഘന ശോഭന ജഘന യസ്യാഹ. അവിടെ എന്ത് വരുന്നു? ഇതുപോലെ തന്നെ ജഘന അനേകാച്ചാണ്. എന്ത് വരുന്നു? ഗൗഹു അന്യപദാർത്ഥം. ഗൗവിനെ അനുസരിച്ച് ഇവിടെ വന്നു സുജഘന പശുവിന്റെ ലക്ഷണമാണ്. അപ്പൊ അവിടെ എന്ത് വരുന്നു? ഇവിടെയും നിഷേധിച്ചു, ഗീഷിനെ ഉദ്ദേശിച്ചു, അദന്തമാണ്. ടാപ്പ് വന്നു. എന്ത് വരുന്നു? സുജഘന വന്നു. ഗീഷിനെ നിഷേധിച്ചു, ടാപ്പ് വന്നു. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.